ഓർമ്മപ്പൂവിൽ ഇന്നാരോ തീഴുഴിഞ്ഞു. ഒന്നോ പൂമൊട്ടോ വർണ്ണത്തെല്ലോ നിൻ ഭാവം മോഹനമാക്കി. നിന്നാരക്കൈ നിൻ തൂവൽ ചെരിവിതറി കൈമാസത്തെ നിന്നൽ പദമാടി തിരുമുടി. ഇന്നലെ റാവായി പാടി മറന്ന് നിന്റെ അനാഥ മൗനം. കണ്ണിൽ നിന്നെയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞു. ഒന്നോ പൂമൊട്ടോ വർണ്ണത്തെല്ലോ നിൻ ഭാവം മോഹനമാക്കി. ോ നിൻ ഭാവം മോഹനമാക്കി.